അവിടെ പറഞ്ഞിരിക്കുന്നത് കന്നി കദളിത്തനൈ നാർകഴിപ്പാൻ കൺപോലെ എന്ന് പറഞ്ഞാൽ കന്നിക്കതളിത്തനൈ എന്ന് പറയുന്നത് കൊലയ്ക്കാത്ത എന്ന് വെച്ചാൽ കന്നിക്കതളി എന്ന് പറഞ്ഞാൽ ചെറിയ വാഴ, കാമ്പില്ലാത്ത വാഴ. വാഴത്തട എന്ന് നമ്മൾ പറയുമ്പോഴാണ് വാഴത്തനൈ. നാർകഴിപ്പാൻ എന്ന് വെച്ചാൽ അതിന്റെ പോള വിരിക്കുന്ന കൺപോലെ കണ്ണുപോലെ എന്നാണ്. കന്നിക്കതളി തനേ നാർകഴിപ്പാൻ കൺപോലെ. അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഗുരു ഇവിടെ പറയുന്ന കാര്യത്തിന് വേണ്ടിയല്ല. ഗുരു അതിനെ അതുപോലെ ഇങ്ങോട്ട് കോപ്പി അടിച്ചാല്ല, വ്യത്യാസമുണ്ട്. ആശയത്തെ എന്ന് വെച്ചാൽ ഉദാഹരണത്തിൽ പറയുന്ന ആശയത്തെ സ്വീകരിച്ചു. ഈ തമിഴിലെ കൃതികളും നമുക്ക് വ്യാഖ്യാനമെല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇത് 15-ാം നൂറ്റാണ്ടിൽ കണ്ണുടയ ഉള്ളലാർ എഴുതിയ പുസ്തകം കൃതിയാണ്. അതിന്റെ തമിഴിലെ വ്യാഖ്യാനമുണ്ട്, ചിദംബരത്തിന്റെ. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൂടെ. കാരണം തമിഴ് നമുക്ക് ഇതിപ്പോ വായിക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തമിഴ് ഇങ്ങനെയാണെന്ന്. അല്ലാതെ തമിഴ് അതിൽ നിന്ന് നേരിട്ട് അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തമിഴ് വ്യാകരണം പഠിച്ചതുപോലെ തമിഴ് ഇലക്കണയൊക്കെ പഠിച്ച് നല്ല നൂലുകളെല്ലാം പഠിച്ച് വ്യാകരണത്തിന് നല്ല അറിവാണ്. എന്നാലേ അത് പഴയ തമിഴിന്റെ വ്യാകരണവും പുതിയ തമിഴിന്റെ ഒക്കെ അറിയണം. പക്ഷെ സാമാന്യമായി നമ്മൾ ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും അബദ്ധമാണോ എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് പറ്റത്തില്ല. അതിനുള്ള നമ്മൾ വായിക്കാറിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അത് പറ്റത്തില്ല. അപ്പൊ അതിലിങ്ങനെയാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. പല വ്യാഖ്യാനങ്ങളും ഇങ്ങനെ കാണുന്നത് എന്താണ്, ചെറിയ വാഴയുടെ പോള ഉരിച്ചു മാറ്റുന്ന കണ്ണുപോലെ എന്നാണ്. അവിടെ അത് എങ്ങനെ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളത് അത് വ്യാകരണം അനുസരിച്ച് പറയാൻ പറ്റും. അത് എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അതിന്റെ കമന്ററി ഉണ്ട്, വ്യാഖ്യാനം. അതിൽ പറയുന്നത് അവിടെ രണ്ടു കാര്യം സംഭവിക്കും. ഒന്ന്, വാഴ ഇങ്ങനെ പോളെ ഉരിച്ചുരിച്ചുരിച്ചുരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാതെയാവും. അതുപോലെ പ്രപഞ്ചം ഇല്ലാതെയാവും. പിന്നെ കണ്ണിനോ, കണ്ണ് നിശ്ചലമോ, അത് പറയുന്നു. കണ്ണും പിന്നെ എന്ത് ചെയ്യുന്നു, ഒന്നുമില്ലാതായി കഴിഞ്ഞാൽ കണ്ണ് നിശ്ചലമാവും. അതുപോലെ അവിടെ ഇതില് നേരി നേരിയെ കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെ പറയുന്നത് അങ്ങനെ പ്രപഞ്ചം ഇല്ലാതായി ശിവാദ്വൈതി കേവല ശിവബോധത്തിൽ നിൽക്കുന്നു. ശിവബോധം എന്ന് വെച്ചാൽ ബ്രഹ്മബോധം തന്നെ. ഇതിന് ശിവാദ്വൈതം എന്നാണ് അവർ പറയുന്നത്. അദ്വൈതത്തിൽ ബ്രഹ്മമെന്ന് പറയുന്നതിന് പോലെ അവർ ശിവനെന്ന് പറയും. അത്രമാത്രമല്ല, അല്ലാതെയും വ്യത്യാസങ്ങളുണ്ട്. സാധാരണ ഈ അദ്വൈത കൃതികളിൽ കാണാത്ത തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പല വ്യാഖ്യാനങ്ങളും ഉണ്ട്, എല്ലാം വ്യാഖ്യാനമാണ്. അപ്പോ ആ ശിവാദ്വൈതത്തിൽ ഇരിക്കുന്ന ശിവയോഗം എന്ന് വെച്ചാൽ അത് പ്രപഞ്ചമില്ല, അയാള് കേവലം എന്തായിരിക്കുന്നു, ശിവതത്വമായിരിക്കുന്നു. അവിടെ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങൾ, അങ്ങനെ ശിവതത്വമായിരിക്കുന്ന ഒരു യോഗി ശിഷ്യന്മാരെ ഉപദേശിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുമെന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു യോഗി, ശിവതത്വം വേറൊന്നുമില്ലല്ലോ, ശരീരമില്ല, കർണങ്ങളില്ല, നാക്കില്ല, പ്രപഞ്ചമില്ല, ശിഷ്യനില്ല, അത് ഈ വാഴയെ തൊലിച്ചു കളഞ്ഞതുപോലെ എല്ലാം പോയി. ശിവയോഗിയാണെങ്കിൽ കേവലം ശിവതത്വമായിരിക്കുന്നു, പിന്നെ എങ്ങനെ ഉപദേശം നടക്കുന്നു? അതിനവിടെ സമാധാനം പറയുന്നതാണ് അത് സാധിക്കും. അങ്ങനെ ഉപദേശിക്കുന്നതിന് ആ യോഗിക്ക് പ്രയാസമൊന്നുമില്ല. ഇതിന് മലയാളത്തിൽ വ്യാഖ്യാനം എഴുതിയ ഭാസ്കരൻ നായർ അവരൊക്കെ മലയാളത്തിൽ വ്യാഖ്യാനം എഴുതി. ഗുരുവിന്റെ ഒരു ശിഷ്യനും ചട്ടമ്പി സ്വാമിയുടെ ഒരു ശിഷ്യനും മലയാളത്തിൽ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. രണ്ടെണ്ണോട് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ വേറൊരാളും ഒരു വ്യാഖ്യാനം എഴുതി, മറവൂർ ഭാസ്കരൻ നായർ, തിരുവല്ലം ഭാസ്കരൻ നായർ. മൂന്ന് വ്യാഖ്യാനം കണ്ടിട്ടുണ്ട്. മലയാളികൾ വ്യാഖ്യാനം എഴുതുന്നിടത്തല്ല എന്തോരും അവിടെ നേതി നേതി എല്ലാം കൊണ്ടുവരും. പക്ഷെ തമിഴ് വ്യാഖ്യാനത്തിൽ അല്ലെ ഇംഗ്ലീഷ് വ്യാഖ്യാനത്തിലൊന്നും അതൊന്നും വരുന്നില്ല. കാരണം അതിനെക്കുറിച്ചൂടെ പറയുന്നില്ല. മലയാളികളുടെ ഇടയിൽ നേതി നേതി ഒരുപാടങ്ങ് പ്രചാരം കിട്ടിയ ഒരു സാധനം. എന്തായാലും അവിടെ പറയുന്ന ഇതാണ്, അങ്ങനെ ശിവയോഗി ശിവതത്വമായിരിക്കുമ്പോൾ ശിഷ്യനെ ഉപദേശിക്കുന്ന എങ്ങനെ സാധിക്കും. അത് ശിവയോഗിക്ക് സാധിക്കും. അത് വ്യാഖ്യാനത്തിൽ പറയും. അതിനാണ് നടുനില എന്ന് പറയുന്നത്. ഗുരുദേവ ഗുരുതികൾ വരുന്നുണ്ട് നടുനില, കണ്ടിട്ടുണ്ട് അവിടെ. വെറുതെ അങ്ങ് തട്ടുവിടുക, സീനിയർ ആണല്ലോ, എന്തും പറയാം. സ്വാനുഭവ ഗീതയിൽ പറയുന്നു. ഏത് പദ്യത്തിലാണ് സ്വാനുഭവഗീതി? തുടക്കത്തിൽ തന്നെയാണ്. ഗുരുവിളികൾ പാരായണം ചെയ്യണമെന്ന് പറയുന്ന അതിനാണ്. നടനം ദർശനമായാൽ, നടുനിലയാ നടുനില നടുനിലയിൽ ഇരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഇതാണ്. അവിടെ അത് നമ്മൾ വിശദീകരിച്ചു പറഞ്ഞു. ഇതാണ് എന്താണ് ഈ ശിവയോഗി? ശിവയോഗി സംബന്ധിച്ച് പ്രപഞ്ചമൊന്നുമില്ല, എല്ലാം പോയി. വാഴപ്പോള പിരിച്ചു കഴിഞ്ഞപ്പോ പോയതുപോലെ പ്രപഞ്ചമങ്ങ് പോയി. എന്നാലും ശിവയോഗി നടുനിലയിൽ ഇരിക്കണം എന്ന് വെച്ചാൽ ശിവയോഗി അങ്ങനെ എന്താണ് ആ കേവല ബ്രഹ്മം എന്ന് വെച്ചാൽ ഒരു വ്യവഹാരം ഇല്ലാത്ത കേവല ബ്രഹ്മമല്ല എന്നാ സാധാരണ മനുഷ്യനെ പോലെ വ്യവഹാരികള് ഇതിന്റെ ഇടയ്ക്കാണ്. ഇതിനാണ് നടുനില എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ എന്താണ്? ശിവയോഗിക്ക് ശിഷ്യനെ ഉപദേശിക്കാം, ഉപദേശിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും. അപ്പോ അവിടെയും പ്രാരബ്ധത്തെ കുറിച്ചൊക്കെ പറയും. പ്രാരബ്ധമൊക്കെ നശിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നടുന്നില്ല അല്ല, പിന്നെ എന്താണ് കേവലമായ ബ്രഹ്മം, പിന്നെ ഉപദേശമൊന്നുമില്ല. ഗുരുവിനെയൊക്കെ പോലെയുള്ളവരിപ്പം നടുനിലയിലല്ലേ, എന്തുകൊണ്ട് പ്രാരബ്ധമൊക്കെ നശിച്ച് പോയി, പിന്നെ അവിടെ ഇനി ഉപദേശമൊന്നും നടക്കത്തില്ല. പക്ഷെ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഒരവസ്ഥയിൽ നടുന്നില്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത ഇതാണ്. അവരിങ്ങനെ ശരീരമെല്ലാം വിട്ട് പ്രപഞ്ചബോധമൊന്നും ഇല്ലാതെ ഇരിക്കുകയല്ല, എന്നാൽ ദേഹാത്മ ബുദ്ധിയോടുകൂടി ഇരിക്കുകയല്ല. അതിന്റെ ഇടയ്ക്കൊരവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല എന്ന്. ബ്രഹ്മയുക്തം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയുന്നത്. സംസ്കൃതത്തിലെ അദ്വൈതം തന്നെയാണ് ഈ ശിവാദ്വൈതം എന്ന് പറയുന്നത്. കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോ അവിടെ ചർച്ച ചെയ്യുന്ന ഇതാണ്. ഒരു അങ്ങനെ എത്തിയ ഒരു ജ്ഞാനിക്ക് ശിഷ്യന് ഉപദേശിക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ദ്വൈതം വരുമോ? ഇല്ല എന്നാണ് പറയുന്നത്. ഞാനീ ശിഷ്യന് ഉപദേശം കൊടുത്താലും ദ്വൈതം വരുന്നില്ല. എന്തുകൊണ്ട്? അത് നടുന്നില്ലയാണ്, മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. അതൊരു ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരവസ്ഥയാണ്. പൂർണമായും ബ്രഹ്മമാണ്, അതിലൊരു തർക്കവുമില്ല. പൂർണമായും ബ്രഹ്മം തന്നെ, ദേഹബോധവുമില്ല, കേവല ബ്രഹ്മമാണ്. ആ ജീവൻ മുക്തൻ എന്നൊക്കെ പറയാം. അല്ല, ബ്രഹ്മത്തിൽ അവിടെ കുറവൊന്നുമില്ല. അപ്പോ അങ്ങനെ ഇരിക്കുന്ന അതിന്റെ പറയുന്ന നടന്നില്ല, മറ്റുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. അപ്പൊ കേവലമായ ബ്രഹ്മമാണ്, പ്രപഞ്ചം ഇല്ല അവിടെ എന്നാ പറയുന്നത്. ഈ വാഴപ്പോള പോലെ പിരിച്ചു പോയതുപോലെ പ്രപഞ്ചം ഇല്ല. എന്നാൽ എന്ത് ചെയ്യുന്നു, ശിഷ്യന് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദ്വൈതം വരുമോ എന്നുള്ളതാണ് പ്രശ്നം, ഇല്ല എന്നുള്ളത്. ഞാൻ അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നാക്കുകൊണ്ട് നമ്മൾ പലതും പറയും, മേശ എന്ന് പറയും, പുസ്തകം എന്ന് പറയും, മൊബൈൽ എന്ന് പറയും. നാക്കുകൊണ്ട് പലതും പറയുന്നൊക്കെ നാക്കിൽ നിന്ന് വേറെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നാക്കുകൊണ്ട് നാക്കെന്നും പറയാം അല്ലേ. നാക്കുകൊണ്ട് നാക്കെന്ന് പറഞ്ഞാൽ നാക്ക് നാക്കിൽ നിന്ന് വേറെയാവോ എന്നാ ചോദിക്കുന്നു. ആവോ, നാക്കുകൊണ്ട് നാക്കെന്ന് പറഞ്ഞതുകൊണ്ട് നാക്കിൽ നിന്ന് നാക്ക് വേറെയാവോ? ഇല്ലല്ലേ. പക്ഷെ ബാക്കി എന്ത് പറഞ്ഞാലും അതൊക്കെ വേറെയാവും. നാക്കുകൊണ്ട് നാക്കെന്ന് പറഞ്ഞാൽ ഇതാണ് തമിഴ് അദ്വൈതം ശൈവ അവരുടെ യുക്തി ഇതൊക്കെയാണ്. അപ്പോ ഇത് ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് ആഴത്തിൽ അർത്ഥം കണ്ടെത്താൻ പറ്റും. ആത്മീയമായ അർത്ഥങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഒഴിവിൽ ഒടുക്കമെന്ന് പറയുന്ന അവ പേരിന് പോലും പല അർത്ഥങ്ങളാണ്. ഒടുക്കം, ഒടുങ്ങുക, ഇവിടെ ബ്രഹ്മത്തിൽ ഒടുങ്ങുക. ഒഴിവിൽ എല്ലാ തടസ്സങ്ങളും മാറുമ്പോൾ, ഇങ്ങനെയൊക്കെ പലതരത്തിൽ അർത്ഥം പറയും, പല അർത്ഥങ്ങൾ പറയും. എന്നുവെച്ചാൽ ഒരുപാട് അന്തരാർത്ഥം നമുക്ക് ഭാവനയിലൂടെ കൽപ്പിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ പ്രത്യേകതയാണ് രമണ മഹർഷി. പൊതുവെ എല്ലാവരും പറയുന്ന രമണ മഹർഷി ഒന്നും പഠിച്ചിട്ടില്ല, തനിയെ എല്ലാം അറിവുണ്ടായെന്നാണ്. രമണ മഹർഷി നിരന്തരം പഠിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകമാണ് ഒഴിവിലൊടുക്കം. രമണ മഹർഷി ഇരിക്കുന്നതിന്റെ അടുത്ത് എപ്പോഴും ഒഴിവിലൊടുക്കം അടുത്ത് വെച്ചിരിക്കും എന്നാണ്. എന്ന് വെച്ചാൽ പഠിക്കുക എന്ന് വെച്ചാൽ അത് മനനം ചെയ്യുക. ഇപ്പോൾ ഒരാൾ ഒഴിവിലൊടുക്കം പഠിച്ചെന്ന് വിചാരിച്ചാൽ അവർക്ക് അറിവുണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ ഒന്നും വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന വെറുതെ നിരന്തരം. മാത്രമല്ല, ഇതിലെ ഈ തമിഴ് ഈ പദ്യങ്ങളിൽ രമണ മഹർഷി ഉദ്ധരിക്കുകയും ചെയ്യുക. ഗുരുവിനെ ഗുരുവിൽ നിന്ന് ഇത് കേട്ട് മനസ്സിലാക്കി എന്ന് പറഞ്ഞ ഒരാൾ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടല്ലോ, ഒരു ഭാസ്കരൻ നായർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മരവോർ മറവോർ കൂട്ടാരക്കിരിക്കടുത്തും പുള്ളിയുടെ ഒരു അനുസ്മരണയൊക്കെ ഉണ്ട്. ചുവരി വന്നതും ഗുരുവിനെ കണ്ടു, പിന്നെ ഒരു വള്ളത്തിൽ ഗുരുവിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത്, പിന്നെ അത് ഇത് മനസ്സിലാക്കുന്നതും, പിന്നെ എഴുതി കൊണ്ടുവന്ന് ഗുരുവിനെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട്. അങ്ങനെ ഒന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പറയുന്ന ആ രീതിയിലാണ്, ഇവിടെ പറയുന്ന രീതിയിലല്ല. ആ ഉദാഹരണം പറയുന്നുണ്ടെങ്കിലും അവിടെ പറയുന്ന ബ്രഹ്മജ്ഞാനിക്ക് ശിഷ്യോപദേശം ചെയ്താൽ ദ്വൈതം വരുമോ എന്നുള്ളതിന് സമാധാനമായിട്ടാണ് ഈ ഉദാഹരണം അവിടെ പറയുന്നത്. അതാ ഇവിടെ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അതിലാ ഉദാഹരണത്തെ എടുത്തിട്ട്, ആ ഉദാഹരണത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രപഞ്ചം ഇല്ലാതാവുക, കണ്ണ് നിശ്ചലമാകും. എണ്ണുന്ന വസ്തുക്കൾ ഇല്ലാതാവുക, പ്രപഞ്ചമല്ല, എണ്ണുന്ന വസ്തു ഇല്ലാതാവുക. അത് വാഴപ്പോള തന്നെ വേണമെന്നില്ല, തേങ്ങയോ പാക്കോ ചക്കയോ എന്തായാലും മതി, മാങ്ങയോ പാക്കോ എന്ത് നമ്മൾ കൂട്ടിയിട്ടിട്ട് എണ്ണിയാലും എണ്ണി തീർന്നു കഴിഞ്ഞാൽ എന്ത് വരും? കണ്ണ് നിശ്ചലമാകും. ആ ഒരു നിശ്ചലത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിശ്ചലത വരുന്നത്? അവിടെ എണ്ണാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ മനസ്സ് നിശ്ചലമാകുന്നു, മനസ്സിന് വിഷയങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ. അങ്ങനെ നിന്നിൽ ഭഗവാനെ, നിന്നിൽ എന്റെ മനസ്സ് നിശ്ചലമാകണം എന്ന് പറയുന്ന ഒരു വളരെ ലളിതമായ പ്രാർത്ഥനയാണ്, ലളിതമായ ആശയമാണ്. അതൊന്നും ഇല്ലാത്തതൊന്ന് കയറി വ്യാഖ്യാനിച്ചാണ് ഈ പറഞ്ഞത്. അതാണ് അതാണ് ലളിതമെന്ന് പറഞ്ഞത്. നീ ഞാനും ഒന്നും എന്നൊന്നും ഇവിടെ പറഞ്ഞില്ലല്ലോ, പറഞ്ഞത് മനസ്സിലാക്കിയാണ്. എന്റെ മനസ്സ് നിന്നിൽ വിലയിക്കണം, ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നു. നീ ഞാനും ഒന്നൊന്നൊന്നും ഇവിടെ പറയുന്നില്ല. അത് ഏതുപോലെ ഇന്നതുപോലെ ആ ഉദാഹരണം ഗുരു കൊണ്ടുവരുന്നതിന് ഗുരുവിനെ സ്വാധീനിച്ച കൃതിയാണ് ഒഴിവിലെടുക്കുന്നത്. ഇത് മനസ്സിലാകാതെ എന്റെ ഇപ്പം എന്താണ് ദൈവദശകത്തിന്റെ ഒരു വ്യാഖ്യാനവും ഇല്ല, അതുകൊണ്ട് ഞാൻ നോക്കിച്ചില്ല. ആ ഒരു വ്യാഖ്യാനമുണ്ട്, എന്താണ് ഡോക്ടർ ഭാസ്കർ, അത് ഞാൻ നോക്കിയില്ല, നോക്കാൻ പറ്റിയില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ നോക്കിയില്ല. എല്ലാവരും ഇവിടെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ് നേതി നേതി എന്ന് പറഞ്ഞ് അതിനെ അങ്ങോട്ട് നിഷേധിച്ച്, അതിന്റെ ഒന്നും അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ വരുന്നില്ല. അതൊക്കെ വേറെ പ്രക്രിയകളാണ്. അദ്വൈതത്തെ വിശദീകരിക്കുന്നതിന് പല വാദങ്ങളുമുണ്ട്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പല വാദങ്ങളുമുണ്ട്, എല്ലാം കൂടെ ഒരിടത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതാരോ ചോദിച്ചുകൊണ്ടാണ്, ഇത് ആരാ ഇതിനെക്കുറിച്ച് ചോദിച്ചത് കഴിഞ്ഞ ദിവസം? ഇതുകൂടെ കൊണ്ടുവന്നേരം നമ്മൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പം. അസംഗത അസംഗാനന്ദ, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. അല്ലാതെ ഈ എന്താണ് ഈ നാടകങ്ങളാണെന്ന് വ്യാഖ്യാനിക്കുന്നവരെയൊക്കെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന് ഇതൊക്കെ വ്യാഖ്യാനിപ്പിച്ചിട്ട് നിങ്ങൾ ആൾക്കാരെ വഴിതെറ്റിക്കാതെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആൾക്കാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും. എന്തിനാ ഈ വിവരദോഷികളെ കൊണ്ടുവന്ന് വ്യാഖ്യാനിപ്പിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇതുകൊണ്ടാണ് മനസ്സിലായത്. ബോധമില്ലാത്തവന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വ്യാഖ്യാനിപ്പിച്ചിട്ട് കേൾക്കുന്നവർക്ക് പിന്നെ പല അഭിപ്രായം വരാം. പിന്നെ നിങ്ങൾ വ്യാഖ്യാനിക്കുക, അവര് അതാണോ ശരി ഇതാണോ ശരി, ആൾക്കാർ പൊഴിയുമെന്നുള്ളതല്ല. അത് നാട്ടിലൊക്കെ അവര് വ്യാഖ്യാനിച്ച് പ്രസിദ്ധരായ ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് ഉണരുകയൊന്നും വേണ്ട. ഇത്രയും മനസ്സിലാക്കിയാണ്, ഇത്രയും ഇനി മനസ്സിലാക്കാണ്, വളരെ ലളിതമായി മനസ്സിലാക്കാനുള്ള. എന്റെ മനസ്സ് നിന്നിൽ വിലയിക്കണം. എങ്ങനെയാണോ എണ്ണുന്ന കണ്ണ് നിശ്ചലമാകുന്ന അതുപോലെ ആ ഉദാഹരണം അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടുത്തെ വാഴപ്പോളയം കൂടെ കൊണ്ടുവന്നു ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്റെ മനസ്സ് നിന്നും നിശ്ചലമാകണമേ, ഇത്രയേ ഉള്ളൂ. ഇതിനെ മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും. ഈ കണ്ണ് നിശ്ചലമാകുന്ന എങ്ങനെയെന്നുള്ളത് ഉദാഹരണത്തിലൂടെ പറഞ്ഞു കൊടുക്കണം. അതിങ്ങനെ ഇന്നടുത്ത് അതങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ട് അതിന്റെ ആ സ്വാധീനം കൊണ്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും. അങ്ങനെ മനസ്സ് നിശ്ചലമാകുന്ന കാര്യം ഇവിടെ മനസ്സിലാക്കിയാലേ അവസാനത്തെ പദ്യത്തിന്റെ അർത്ഥവും മനസ്സിലാവും. എന്താണോ വാഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കിയാലേ പറ്റും. അവിടെ എല്ലാവരും ആഴുക എന്ന് പറയുന്നത് എന്താണ്? കടലിൽ ചെന്ന് ചാടുന്ന പോലെ ചാടി താന്ന് പോകുന്ന കാര്യമാണോ പറയുന്നത്? അവിടെ ഈ മനസ്സ് ലയിക്കുന്ന കാര്യമാണ് പറയുന്നത്, അല്ലാതെ വേറെ ആഴാൻ വഴിയൊന്നുമില്ല. ദൈവത്തിലേക്ക് എടുത്തു ചാടി മൂങ്ങാക്കുഴിയിട്ട് അങ്ങ് താഴെ പോകാനൊന്നും ആർക്കും പറ്റത്തില്ല. എങ്ങനെ ആഴും എങ്ങനെ വാഴും എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നു? അങ്ങനെ മനസ്സിലയിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈശ്വരന് മനസ്സിലയിച്ച അതാണ് വാഴുക എന്ന് പറയും. ആഴുക എന്നും വാഴുക എന്നൊക്കെ പറയും. അപ്പൊ ഇതും അത് ഇത് മനസ്സിലാക്കാതെ എങ്ങനെ അത് മനസ്സിലാവും? മനസ്സ് ലയിക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. മഴമേറും മഹസ്സാം മഴയിൽ ഇവിടെ ആഴി എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരൻ ദൈവം എന്ന് പറയുന്നത് ഇവിടെ ദൈവം എന്നാ പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മം എന്നല്ല. ബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തിനാണ് സംസ്കൃതം പറയുന്നത്? മലയാളത്തിൽ ഇവിടെ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ സംസ്കൃത പണ്ഡിതനാണ്. ആഴി എന്ന് പറയുന്നത് ദൈവമാണ്. നിൻ മഹസ്സാം ആഴി എന്ന് പറഞ്ഞാലോ? മഹിമയെന്ന് ഇവിടെ പറഞ്ഞ മഹത്തെന്ന് പറഞ്ഞ ഇതെല്ലാം കൂടെ പറയാതിന് ഒന്ന് പറ. ചൈതന്യം എന്ന് അവിടെ നിന്ന് കിട്ടിയ അർത്ഥം മഹിമയെന്ന് ഇവിടെ പറഞ്ഞു. എന്ത് കുറുക്കായിരുന്നുകൊണ്ട് പറയുന്നത്? എത്ര കാലമായി ഇരുന്ന് നിലവിളിക്കുന്നു, രാവിലെയും വൈകുന്നേരം നിലവിളിക്കുന്നിടന്ന് നിലവിളിക്കും, ആൾക്കാരുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങി ഇറങ്ങി നടന്ന് നിലവിളിക്കും. എന്നിട്ടും എന്താണ് ഇവിടെ മഹസ് എന്ന് പറഞ്ഞ മഹിമ? മഹസ് വേറെ, മഹിമ വേറെ. നമ്മളതിന്റെ ആശയം മനസ്സിലാക്കി വേണം ചൊല്ലാൻ. മനസ്സിലായോ? മഹസ് മഹിമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹത്വം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞാണ് മഹസ് എന്ന് പറഞ്ഞ തേജസ്, ചൈതന്യം. അതിനാണ് ഗുരുവിന്റെ ഭാഷ എന്ന് പറയുന്നത്. ഗുരുവിന്റെ ഭാഷയിൽ പറയുന്ന എങ്ങനെ? അറിവ്. അതിനാണ് മഹസ് എന്ന് പറയുന്നത്. നിൻ അറിവാം ആഴി. അപ്പൊ നിന്റെ അറിവാകുന്ന ആഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ അറിവാണ്. അറിവ് തന്നെയാണ് സ്വരൂപം. നീ തന്നെയാണ് അറിവ്. അപ്പൊ നിന്നറിവെന്ന് പറയുന്ന ഭാഷയുടെ ഒരു പ്രയോഗമാണ്. മനസ്സിലായോ? ഇതൊക്കെ ഓരോരുത്തർ വ്യാഖ്യാനിച്ചു വച്ചിരിക്കുന്നുണ്ട്. ഭാഷയുടെ നിയമങ്ങൾ അറിയാം എന്തൊക്കെയാ വ്യാഖ്യാനിച്ച് തകർത്തിരിക്കുന്നു. നിന്നറിവെന്ന് പറഞ്ഞ ഗദ്യപ്രാർത്ഥന എന്താ പറയുന്നത്? പ്രകാശം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തറിവാണ് ഒന്ന് പറഞ്ഞ ഗദ്യപ്രാർത്ഥന? ബാക്കി അത് ശരിയാവണം. ബാക്കി ശരി, ബാക്കി അറിവാകുന്നു. അതെ, പിന്നെ ബാക്കി അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അറിവാണ്. ആ അറിവിനാണ് നിൻ അറിവ് എന്ന് പറഞ്ഞാൽ നിന്റെ സ്വരൂപമായിരിക്കുന്ന അറിവ് എന്ന് മനസ്സിലാക്കും. ഈശ്വരന്റെ സ്വരൂപം തന്നെ അറിവാണ്. ഗുരു എത്രയോ സ്ഥലത്ത് പറഞ്ഞിരിക്കും ആ അറിവാണ് ആഴി. അപ്പൊ ഈശ്വരനാണ് അറിവാകുന്ന ആഴി. അത് ആഴമേറുന്നതാണ്. എന്തുകൊണ്ട്? അതിന്റെ വ്യാപ്തി ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഈശ്വരനാകുന്ന അറിവിന്റെ ആഴത്തെ ആർക്കും അളക്കാൻ കഴിയത്തില്ല. ഈശ്വരൻ അനന്തമാണ്. ഈശ്വരനെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പരിമിതപ്പെടുത്താൻ പറ്റത്തില്ല. അതാണ് ആഴമേറും നിൻ മഹസാം ആഴി എന്ന് പറഞ്ഞാൽ അറിവായിരിക്കുന്ന നീ ഈശ്വരൻ തന്നെ. ആ ഈശ്വരനിൽ ഇത്രയും കൊണ്ട് ഈശ്വരൻ എന്നുള്ള എടുക്കണം. ദൈവം ഈശ്വരനും വേണ്ട, ദൈവമൊന്നും വേണ്ട. അപ്പൊ ഈ പറയുന്നത് ആഴമേറും നിന്മകസ ആഴി എന്ന് പറയുന്നത് ദൈവം എന്ന് മനസ്സിലാക്കണം. ഇതിനാണ് ദൈവം എന്ന് പറയുന്നത്. എല്ലാ വിശേഷങ്ങളും അതിനോട് യോജിപ്പിച്ച് മനസ്സിലാക്കണം. ആഴം എന്ന് പറയുന്ന ആരുടെ ആഴം? ദൈവത്തിന്റെ ആഴമാണ്. ആഴമേറും എന്ന് വെച്ചാൽ ആഴം വളരെ കൂടിയതായെന്ന് വെച്ചു കഴിഞ്ഞാൽ ആഴം കൂടിയെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് അടുത്തിട്ട് ഒരിക്കലും അറിയാൻ പറ്റാത്ത. അതുപോലെ ഈശ്വരന്റെ കേട്ടില്ല, ഈശ്വരന്റെ ആ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈശ്വരനെ സംബന്ധിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഈശ്വരൻ, അറിവാകുന്ന ഈശ്വരന് എന്താണ് ഞങ്ങളാകവേ പ്രാർത്ഥിക്കുന്ന എല്ലാവരും. ആകവേ ആഴണം വാഴണം, അവിടെ അതിലേക്ക് ആഴ്ന്ന് അവിടെ വാഴണമെന്ന് വെച്ചാൽ അവിടെ തന്നെ നിലനിൽക്കണം, തിരിച്ചു വരരുത്. അതിലേക്ക് എങ്ങനെ ആഴണമെന്നാണ് അടുത്ത് പറയുന്നത്? എങ്ങനെ? ആഴണം വാഴണം എന്ന് പറഞ്ഞാല് എങ്ങനെ ആഴണം? രണ്ട് വിശേഷണം പറഞ്ഞു, രണ്ട് ക്രിയാവിശേഷണങ്ങളാണ്. ഏതൊക്കെ? സുഖവും നിത്യവും. ഇവിടെ രണ്ട് ക്രിയകളുണ്ട്. ഏതൊക്കെയാണ്? ആഴണം വാഴണം. അതില് രണ്ട് ക്രിയകളുണ്ട്, മൂന്ന് ക്രിയാവിശേഷങ്ങളും. അതൊന്നെന്താണ്? ആകവേ ആഴണം. ആകവേ ആഴണം എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് അല്പവും ബാക്കി വരാതെ. ഇപ്പൊ വെള്ളത്തിൽ മുങ്ങുമ്പോ ഒരു തലമുടി നാര് പോലും പുറത്ത് കാണാത്ത രീതിയിൽ മുഴുവൻ മുങ്ങണം. ഞങ്ങൾ മൊത്തം അങ്ങ് മുങ്ങണം. ഞാനും നീയും ഞെരുക്ക കലരുക എന്നൊക്കെ പറയുന്നില്ല. പല സന്ദർഭങ്ങളും ഉണ്ട് അങ്ങനെ ഓരോ ഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞു. അപ്പൊ മൊത്തത്തിൽ അങ്ങ് മുങ്ങണം. പിന്നെ അവിടെ ഞാൻ നീ എന്നുള്ള ഭേദം വരാൻ പാടില്ല. മനസ്സിലായ? ഞാനും നീ എന്നുള്ള ഭേദമില്ലാതെ ആകമേ ആകവേ ആഴണം. ആഴമേറൻ നിന്മകസ ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം. അങ്ങനെ ആഴ്ന്നതിന് ശേഷം അവിടെ വാഴണം, അവിടെ തന്നെ ഇരിക്കണം. ഇത് വളരെ വ്യക്തമാണ്. ഒരുപാട് ബുദ്ധി പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ആഴ്ന്നിട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചൊരയ്ക്ക എടുത്ത് വെള്ളത്തിയിട്ടതുപോലെ ചൊരയ്ക്കകത്തുണ്ട്. അങ്ങോട്ട് മൊത്തം ആഴ്ന്നു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ എന്തോരും മേളിൽ പൊങ്ങി വരും. ബലൂൺ ഫുട്ബോൾ എടുത്ത് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ എന്ത് വരും? മൊത്തം മുക്കിയാലും മേളിലോട്ട് പൊങ്ങി വരും. അത് പാടില്ല. ഇത് മൊത്തത്തിൽ ആഴുകയും മൊത്തത്തിൽ വാഴ അവിടുന്ന് തിരിച്ചു വരാതെ വാഴുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴിയാണ് ഈ പദ്ധതി പറഞ്ഞ. എന്താണ്? നിന്നെ അസ്പന്ദം ആകണം. നിന്നിൽ എന്റെ മനസ്സ് വിലയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഞാൻ മൊത്തം നിന്നിൽ ആഴ്ന്നു, ഞാൻ പിന്നെ നിന്നിൽ എന്നും വാഴും. അതാണ് അടുത്ത് പറയുന്നത്. എന്താണ്? അവിടെ രണ്ട് ക്രിയാവിശേഷണവും ചേർക്കണം. ഇവിടുത്തെ ക്രിയാവിശേഷണം അതിനോട് ചേർക്കണം. ആകവേ ആഴണം. ആകവേ എന്നുള്ള ആഴണം എന്നുള്ളതിന്റെ വിശേഷണം. പിന്നെ പറയുന്നു വാഴണം, അത് സ്വതന്ത്രമാണ്. ആകവേ ആഴണം വാഴണം. പിന്നെ ആ രണ്ട് വിശേഷങ്ങളും ഓരോ ക്രിയയോടുകൂടി ചേർക്കണം. എങ്ങനെ? ആ വാഴണം വാഴണം സുഖം. ആ ഒരു ക്രിയാവിശേഷം സുഖം. അതിനെ രണ്ടാക്കിയാണ് ഒന്നേ ഉള്ളൂ. ആ ആകവേ ആഴണം പിന്നെ നിത്യം വാഴണം സുഖം വാഴണം എന്ന് വെച്ചാൽ അങ്ങനെ വാഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പൊങ്ങരുത്, അവിടെ തന്നെ ഇരിക്കണം. എന്ന് വെച്ചാൽ എന്റെ മനസ്സ് ശകലവും ഒന്നും ശേഷിക്കരുത്, പൂർണമായും വിനയിച്ച് എന്നേക്കുമായി ഈശ്വരൻ എങ്ങനെയാണോ നിത്യമായിരിക്കുന്നത് അതുപോലെ ഞാനും അവിടെ എങ്ങനെ ഇരിക്കണം, നിത്യമായി ഈശ്വരനിൽ എന്ത് ചെയ്യണം, നിത്യം വാഴണം എന്നും അവിടെ വേണം. പിന്നെ ആ വാഴ്ച എന്ന് പറയുന്നത് എന്താണ്, കുടുംബത്തിൽ വാഴുന്ന പോലെ ആയിരിക്കരുത്, പിന്നെയോ സുഖം വാഴണം. ആ ക്രിയ വിശേഷണത്തെ അവിടെ ചേർക്കണം. അപ്പൊ നിത്യം വാഴണം, സുഖം വാഴണം, പരമസുഖമായിട്ട് ആനന്ദമായിട്ട് അവിടെ എന്ത് ചെയ്യണം. അങ്ങനെ ആനന്ദമായി അവിടെ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സ് വിഷയങ്ങളെ ഒന്നും ഗ്രഹിക്കാൻ പാടില്ല. ആ മനസ്സെന്ത് ചെയ്യണം, ഭഗവാനിൽ തന്നെ വിലയിക്കണം. പിന്നെ ഇതിനകത്ത് ഇതാണ് ഇതിന്റെ അർത്ഥം, പൊടിപ്പുന്തും തൊങ്ങനുമൊക്കെ ചേർത്ത് പറഞ്ഞ് ആൾക്കാരെ കയ്യിലെടുക്കുന്നത് എന്താണ്, ഇത് പറയുന്നവരുടെ കഴിവാണ്. അതെങ്ങനെയാണോ നമുക്ക് വിശദീകരിക്കാം, പക്ഷെ അതിന്റെ പോയിന്റ് വിട്ടുപോകരുത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, ആഴമേരം നിന്മകസാം ആഴി എന്ന് പറയുന്നതാണ് ദൈവം. നിൻമഹസ് എന്ന് പറയുന്നത് കൊണ്ട് ദൈവവും ദൈവം നീയും മഹസ് വേറെ ആകത്തില്ല. അത് വിവരദോഷികൾ ചിന്തിക്കുന്നതാണ്. കാരണം മഹസ് എന്ന് പറഞ്ഞാൽ അറിവാണ്, നിൻമഹസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിന്റെ സ്വരൂപമായിരിക്കുന്ന അറിവ്, അത് നീ തന്നെയാണ്. അത് ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കുക, രാഹോശിര സാറിന് ഉദാഹരണം പറയുന്നതാണ്. അദ്ദേഹം സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. രാഹോശിര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, രാഹുവിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. പിന്നെന്താണ്, എന്താ അതിന്റെ ശരി, രാഹുവാണ് ശിരസ് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ പറയുന്ന എങ്ങനെ, രാഹോഹോ ശിര ശിര രാഹുവിന്റെ ശിരസ് എന്ന് പറയും. രാഹോ ശിര എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, രാഹുവിന്റെ ശിരസ്. ആ ശിരസിനാണ് രാഹു എന്ന് പറയും. കണ്ടിട്ടുണ്ടോ പടം? ഇതുവരെ കണ്ടിട്ടില്ല. ഈ പടം കണ്ടിട്ടുണ്ടോ? നവഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നിടത്ത് പോയി കണ്ടിട്ടുണ്ടോ? അവിടെ എന്തുണ്ട്? ഒരു ശിരസുണ്ട്, എന്തുണ്ട്, ഒരു വാലുമുണ്ട്. ആ ശിരസാണ് എന്ത്, രാഹു. ആ തല. പക്ഷെ ആൾക്കാർ പറയുന്ന എങ്ങനെ, രാഹു ശിര, രാഹുവിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാഹുവാണ് ശിരസ്. മനസ്സിലായോ? അതുപോലെ നിൻ മഹസ് എന്ന് പറഞ്ഞാൽ നീയാണ് മഹസ്. എന്തുകൊണ്ട്? മഹസ് അറിവാണ്, അറിവ് ഈശ്വരനാണ്. ഇത് ഭാഷയുടെ ഒരു പ്രാഥമികമായ ജ്ഞാനമാണ്. ഇതില്ലാത്തോണ്ട് എത്രപേരാ വ്യാഖ്യാനിച്ച് മറിച്ചിരിക്കുന്നു. പണ്ട് ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ഇപ്പൊ എന്താണ് ഞാൻ തലതിരിഞ്ഞ വ്യാഖ്യാനങ്ങളൊന്നും നോക്കാറില്ല. ഇപ്പൊ ഈശ്വരൻ അറിവാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാകും. അപ്പൊ നിന്റെ അറിവെന്ന് വെച്ചാൽ നിന്റെ സ്വരൂപമായിരിക്കുന്ന അറിവെന്ന് മനസ്സിലാക്കണം. അതാണ് ആഴി. അതെന്താണ്? അളവറ്റതാണ്, അനന്തമാണ്, അതിന് ആഴം വളരെ കൂടുതലാണ്. അതുകൊണ്ടൊരു സൗകര്യം കൂടെ ഉണ്ട്. എന്താണ്, ഈ ആഴം വളരെ ആഴമുള്ളതുകൊണ്ട് നമ്മളങ്ങോട്ട് ആഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ അവിടെ സഞ്ചരിക്കാൻ സ്ഥലമൊക്കെയുണ്ട്. വളരെ ആഴമില്ല, എവിടെയെങ്കിലും പോയിരിക്കാം. ഇഷ്ടംപോലെ ആഴമുള്ള സ്ഥലമാണ്. എന്നിട്ട് ഈശ്വരനോട് ഏകീഭവിക്കുന്ന കാര്യമാണ് അവസാനം പറയുന്നത്. അതെങ്ങനെ ഏകീഭവിക്കണം? എന്നേക്കുമായി, പിന്നെ മരിച്ചിട്ട് വേണ്ടി ജനിക്കരുത്. പിന്നെ അത് വളരെ സുഖകരമായിരിക്കും. പ്രാർത്ഥനയാണ് ഭക്തന്റെ ഒരാഗ്രഹമാണ്. ദൈവത്തെ ഭജിക്കുന്ന ഭക്തന്റെ ഒരാഗ്രഹം പറയണം. നടക്കുമില്ലേ എന്നുള്ള കാര്യം വേറെ, നടന്നു കിട്ടിയാ കൊള്ളാം, പക്ഷെ ആഗ്രഹിക്കാമെന്ന്. മനസ്സിലായ? ആ ചോദിച്ചാലും കൂടെ ഇരിക്കണം, ഞാൻ ഇതുവരെ കണ്ടില്ല. ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാൻ അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ഈ വിവരദോഷികളെ വിളിച്ചുകൊണ്ട് ആൾക്കാരെ വിവരക്കേട് പഠിപ്പിക്കാതെ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് ആൾക്കാരെ പഠിപ്പിക്കും. ഇവരെന്തൊക്കെയാ പറയുന്നത്? എഴുതി വെച്ചിരിക്കുന്ന കണ്ടിട്ടാ പറയുന്നത്. ഞാൻ ഇതൊന്നും കേൾക്കാറില്ല. നാടുകഥ നടന്ന് പ്രസംഗിച്ചു എന്ന് വിചാരിച്ച് ഇവർക്ക് വിവരമുണ്ടെന്ന് ധരിക്കുക. അങ്ങനെയുള്ളവരുമാണോ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ആൾക്കാർ തെറ്റിച്ചാ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് ഇവിടെ ആൾക്കാരെ വിളിച്ചിരുത്തി ഇത് പറഞ്ഞു കൊടുത്തൂടാ? എന്തിനാൾക്കാരെ ബോധമില്ലാത്തവരെ വിളിച്ചിട്ട് ബോധക്കേടൊക്കെ നീക്കി തരുക? അങ്ങനെയുള്ള പദം എന്നെ ഇവിടെ ഇരിക്കുന്നു. പിന്നെ അവരെ പദത്തെ ആശ്രയിച്ചില്ലേ ആൾക്കാർ വരുന്നത്? പിന്നെ അവർക്ക് എന്തിനാ ഇങ്ങനെ ബോധക്കേടുണ്ടാക്കുന്നത്? ഈ മുട്ടത്തലേമാരെ കാണാനാണോ ഇവിടെ ആൾക്കാർ വരുന്നതാണോ? അല്ലല്ലോ. തേൻ തുളുമ്പും പദം അന്വേഷിച്ചാണ് വരുന്നത്. അതെ തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളവരെ ബോധക്കേടുണ്ടാക്കരുത്. നമ്മൾ തന്നെ ഇത് സാവകാശം ഇടുന്നു വായിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് ഇവിടെ എന്താണ് തീർത്ഥാടനമോ ഗുരുധർമ്മ പ്രചരണ സഭയോ എന്തൊക്കെ വരുമ്പോഴത്തേക്ക് അവിടേക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലായി ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അതുപോലെ ശരിയായി മനസ്സിലാക്കിയ ആൾക്കാരെ നമ്മൾ കണ്ടെത്തണം. കാണുമായിരിക്കും, എനിക്കറിയില്ല. ഉണ്ടോ അവരെ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് ഇതാണ് വലിയ ഗഹനമായ കാര്യമല്ല. ഗഹനമായ കാര്യം ഇതിനകത്തുണ്ട്. നീയല്ലോ മായയും മായാവിയും മായാവി എല്ലാം നീ എന്ന് പറയണം. ഇവിടെ അതിന്റെ ഏറ്റവും രസം നോക്കുക. നീ സത്യം ജ്ഞാനം ആനന്ദം അകവും പുറവും നിങ്ങും എല്ലാം നീ എന്ന് പറഞ്ഞിട്ട് പറയണം. എന്താണ് ആഴമേറും നിൻ മഹസ നിന്റെ മഹസെന്ന് പറയുമ്പോ നീ വേറെയാണ് മഹസ് വേറെയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരെ മുക്കാരി കെട്ടിയടിക്കണം. അങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാറുണ്ടോ? അങ്ങനെ ഇതിന്നൊന്ന് രാഗദ്വേഷം എന്ന് പറയുന്നത് നമുക്ക് ഈ മേളിലടിച്ചിരിക്കുന്ന എന്ത് കളറാണ്? എന്ത് കളറാ? അത് വെള്ള കണ്ടിട്ട് വെള്ളയെന്ന് പറഞ്ഞാൽ രാഗദ്വേഷമൊന്നും വരത്തില്ല. അത് കണ്ടിട്ട് ചുവപ്പെന്ന് പറഞ്ഞാലാണ് രാഗദ്വേഷമൊക്കെ വരുന്നത്. മനസ്സിലായോ? ഇതുപോലുള്ള ആൾക്കാരുടെ വിവരക്കേട് കണ്ടിട്ട് ഇത് വിവരക്കേടാണെന്ന് പറഞ്ഞാൽ അത് രാഗദ്വേഷമല്ല, ഉള്ളത് ഉള്ളത് പോലെ പറയുന്നു. അതിന് രാഗദ്വേഷമെന്ന് പറയരുത്. അതിനെന്താ കുഴപ്പം? ഗുരു പറഞ്ഞു വേറെ സന്ദർഭത്തിൽ ഒരുത്തൻ ദാരിദ്ര്യം കൊണ്ട് എന്ത് ചെയ്തു? അവനെ ദാരിദ്ര്യം കൊണ്ട് എന്താണ് അവൻ ചക്ക മോഷ്ടിച്ചു. ചക്ക മോഷ്ടിച്ചു കഴിഞ്ഞപ്പോ അവനെ പിടിച്ചടി കൊടുത്ത അത് തെറ്റാണെന്ന് പറഞ്ഞു. അതുപോലല്ല, ഇത് മുഴുവൻ അറിവില്ലായ്മ കൊണ്ട് ആചാര്യനാകുന്നു. അവന് നിങ്ങൾ വണ്ടിച്ചെലവും കൊടുക്കുന്നു. അപ്പൊ പിന്നെ ഇനി ആരെയാ അടിക്കേണ്ടതെന്നുള്ള പ്രശ്നമാണ്. ഇതേ ഉള്ളൂ പ്രശ്നം. അതുകൊണ്ട് ഇതിന് ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. നമ്മളിത് ശരിക്കിരുന്ന് ചിന്തിച്ച് പരസ്പരം ചർച്ച ചെയ്ത് മനസ്സിലാക്കി കൃത്യമായ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അവിടെ രാഗദ്വേഷവും അല്ല. പ്രാർത്ഥിച്ച് ലയം ഉണ്ടാകുന്നത് നല്ല കാര്യം തന്നെയാണ്. പ്രാർത്ഥിച്ചാൽ മതി. നമ്മളിത് മറ്റുള്ളവരെ ഇത് വിശദീകരിച്ചു കൊടുക്കുന്നിടത്താണ് ഈ പറയുന്നത്. എന്നാ പിന്നെ ഇവിടെ എവിടെയെങ്കിലും ലയിച്ചിരിക്കാത്ത നീ ഇവിടെ കണങ്ങി ബഹളം ഉണ്ടാക്കുന്നില്ല. പറയുന്നത് പോലെ ലയിച്ചിരുന്നാ പോലും ആൾക്കാർക്ക് ശല്യം ഉണ്ടാകത്തില്ലല്ലേ. ശരി.